സുമധുര ഗുരുപരമ്പരയും രണ്ടാം അധ്യായം ഒന്നാം ബ്രഹ്മണ എട്ടാന്നികം സഹോവാച അജാതശത്രു എത്രയേഷയസുപ്തോഭൂത് യേഷ വിജ്ഞാനമയ പുരുഷ കോ ഏഷ തഥാ അഭൂത് കുത ഏതദാഗാ ആഗാദിതി തദുഹ നമേനേ ഗർഗഹ അജാതശത്രു ഗർഗിനോട് പറഞ്ഞു, എത്രേഷ ഏത് സുപ്തു അഭൂ, അവനെ കുലുക്കി ഉണർത്തുന്നതുവരെ അല്ലെവിടെയായിരുന്നു? യേശ വിജ്ഞാനമയ പുരുഷ, വിജ്ഞാനമയ, അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അവിജ്ഞാനപ്രധാനനായിരിക്കുന്ന പുരുഷൻ, അത് ജാഗ്രതത്തിലെങ്ങനെ വിജ്ഞാനപ്രധാനനായിരിക്കുന്നു, സുഷുപ്തിയിലെങ്ങനെ വിജ്ഞാന സ്വരൂപനായിരിക്കുന്നു, ആ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ പുരുഷന്റെ യഥാർത്ഥമായ സ്വരൂപം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉറക്കത്തെ വിശദീകരിക്കുന്നത്. കുത ഏത് ആഗാത്, എവിടെ നിന്നാണ് അവൻ വന്നത്, അവനവിടെ എവിടെയായിരുന്നു, അവന്റെ സ്വരൂപം എന്തായിരുന്നു, ഇതെല്ലാം ഗാർഗി ബ്രാഹ്മണനോട് ചോദിച്ചു. തദ്ധന്ന മേനേ ഗാർഗ്യ, പക്ഷേ ഗാർഗിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഏവം വസു വിത്പാദ്യമാനോപി ഗാർഗ്യു എത്രേഷാത്മാഭൂത് പ്രാക് പ്രതിബോധാത് യഥശ്ച ചെയ്ത ആഗമനം ആഗാത്തതുഭയം വിത്പേദേ വക്തും പ്രഷ്ടും ഗാർഗ്യൂഹന്നമേനേന്നജ്ഞാതവാൻ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഗാർഗ്യനും ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ ധരിച്ചിരുന്നു, ഒന്നും അറിയാത്തയാളല്ല. അനേവം വസു വിത്പാദ്യമാനോ ബി, ഇത്രയും ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ എന്താണോ അവിടെ സംഭവിക്കുന്നതെന്നെല്ലാം കാണിച്ച് വിശദീകരിച്ചിട്ടുകൂടി എന്നാണ്. വിത്പാദ്യമാനോവി, അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുകൂടിയും ഗാർഗിൻ ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറഞ്ഞു. എത്ര ഏഷാത്മാഭൂ, എവിടെയായിരുന്നു, പ്രാക്തിബോധ ഉണരുന്നതിന് മുമ്പ് ആഗമനം ആകാ, എവിടെ നിന്നാണ് ഇത് വന്നത്, എന്നും പറയാൻ കഴിഞ്ഞില്ല. സഹോവാച അജാതശത്രു വിവക്ഷിത അർത്ഥസമർപ്പണമായ. അപ്പൊ ഗാർഗ്യൻ ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും ഗാർഗ്യന് ആത്മസ്വരൂപത്തെ പിടികിട്ടിയില്ല. എന്താണ് താൻ പറയാൻ ആഗ്രഹിക്കുന്ന വിവക്ഷിതം? അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും വിശദീകരിക്കുന്നു അജാതശത്രു. കാരണം ആത്മാവ് അതിൻ്റെ ഇവിടെ പറഞ്ഞെന്താണ് നിരുപാഖ്യമായ നിരുപാധികമായ രൂപത്തെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അതാണ് അതിൻ്റെ സ്വരൂപം. അത് സൂര്യനെന്നോ ചന്ദ്രനെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതിൻ്റെ പരമാർത്ഥ സ്വരൂപമുണ്ട്. അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു, ധ്യാനത്തിന് വേണ്ടി പറയുന്നു. അതിൻ്റെ വാസ്തവ സ്വരൂപം വെളിപ്പെടേണ്ടതാണ്, അറിയേണ്ടതാണ്. അതിന് ഇതല്ലാതെ വേറൊരു വഴിയും അജാതശത്രു കണ്ടില്ല. ഉറക്കത്തെ മനസ്സിലാക്കി കൊടുക്കും, അവിടെയാണ് ആത്മാവിൻ്റെ യഥാർത്ഥമായ ആ സ്വരൂപം സ്ഥിതി ചെയ്യുന്നത്, നിർവിശേഷമായ സ്വരൂപം. നിർവിശേഷമായതുകൊണ്ട് തന്നെ കൂടസ്ഥ ചിത് ഏകരസ്വയം ആത്മാ, കൂടസ്ഥനാണ്, ചിസ്വരൂപനാണ്, ഏക സ്വഭാവമുള്ളതാണ്. തത്ര ക്രിയാകാരക ഫലവ്യവഹാരവും വസ്തുത നാസ്തി. ഈ ജാഗ്രതത്തിൽ അനുഭവിക്കുന്ന ക്രിയാകാരക ഫലവ്യവഹാരങ്ങളൊന്നും അവിടെയില്ല. ഇതെല്ലാം പറഞ്ഞാൽ ഇതെന്താ ഈ സാധനം? വ്യവഹാരത്തിൽ ഇരുന്നുകൊണ്ടല്ലേ പറയുന്നു വ്യവഹാരങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പൊ ആ വ്യവഹാര ശൂന്യമായ ഒരവസ്ഥയെ കാണിച്ചേ അത് വെളിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിന്റെ ആ നിരുപാധികമായ ആ സ്ഥിതിയെ നിലയെ വ്യക്തമാക്കുന്നതിന് ഉറക്കമല്ലാതെ വേറൊരു സ്ഥാനമില്ല. തസ്യ പ്രകടീകരണാർത്ഥം അതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദ്യവും ഉത്തരവും. അത് നിർവിശേഷമായതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് അതിനെ വീണ്ടും വിശദീകരിക്കും. സഹോവാച അജാതശത്രു എത്രയേഷ ഏത സുപ്തോ അഭൂത് യേഷ വിജ്ഞാനമയ പുരുഷ തദ്ദേശം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനം ആദായ യേഷു അന്തർഹൃദയ ആകാശ തസ്മിൻ സീതി താൻ യദാ ഗൃഹ്ണാതി അഥ ഹേതത്പുരുഷസ്വപിതി നാമ തദ്ഗൃഹീതൈവ പ്രാണോ ഭവതി ഗൃഹീത ഗൃഹീത വാക് ഗൃഹീതം ചക്ഷുർ ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ എത്രേഷേത സുപ്തോ അഭൂത് യേഷ വിജ്ഞാനമയ പുരുഷ ക്വേഷ തത് അഭൂത് കുത ഏത ആഗാതിരി അപരിച്ഛാമ തസ്സിന് ഉച്യമാനം. പറഞ്ഞു ഞാൻ നിന്നോട് ചോദിച്ചത് എന്റെ മറുപടി ഞാൻ തന്നെ പറയാം. ഇവിടെ ആയിരുന്നു ഇവൻ ഉറങ്ങുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് ഈ ഉണർവിലേക്ക് വന്നത്? തസ്സിനു ഉച്യമാനം, അത് ഞാൻ പറയാം, കേൾക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടും മനസ്സിലായി. പൃഷ്ഠേനാഭി ന വിജ്ഞാതം ഭവത തദിതം മയ. പറഞ്ഞു, പറയാതെ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. പറയാതെ മനസ്സിലാക്കാത്തതുകൊണ്ടല്ല. എത്രയേഷ ഏത് സുപ്ത അഭൂത്ത തസ്മിൻ കാലേഷം വാഗാദീനാം പ്രാണാനാം വിജ്ഞാനേന അന്ധകരണ ഇത് അഭിവ്യക്തി വിശേഷ വിജ്ഞാനേന ഉപാധി സ്വഭാവജനിതേന ആദായ വിജ്ഞാനം വാഗാദീനാം സ്വസ്വഭിഷേകത സാമർഥ്യം ഗൃഹീത്വേഷു അന്തർമധ്യേ ഹൃദയ ഹൃദയ ആകാശേ ആകാശശബ്ദേന പരേവ ആത്മാവുച്യതി തസ്മിൻ സ്വീ ആത്മനി ആകാശേ ശീതി സ്വാഭാവികി സാംസാരികി ന കേവല ആകാശൈവ ശ്രുത്യന്തര സാമർത്ഥ്യ സദാ സൗമ്യ സദാ സമ്പന്നോ ഭവതി ഇതി ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം ഉത്സൃജ്യ അവിശേഷേ സ്വാഭാവികി ആത്മനൈവ കേവലേ വർത്തത ഇത്യഭിപ്രായ. ഒറ്റ വരിക്ക് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഒറ്റ വാചകത്തിൽ എന്താണ് എത്രയോ ഏഷ ഏത സുപ്തഭൂത്, ഏതൊരു സമയമാണ് ഇവൻ ഉറങ്ങിയിരുന്നത്? ഉറങ്ങുന്നവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്നു, അവന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. തസ്മിൻ കാലേ അസുഷുപ്തി സമയത്ത് വിഷം വാഗാധീനാം പ്രാണാനാം വിജ്ഞാനേന. അപ്പോൾ ജാഗ്രത എന്താണ് സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു മനസ്സിന്റെ സഹായത്തോടുകൂടി. അപ്പൊ ആ വിജ്ഞാനം ഈ വിഷയബോധം അത് സർവത്ര വ്യാപിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു, സർവത്ര ബോധമയമായിരിക്കുന്നു. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്? അന്ധകരണഗത അഭിവ്യക്തി വിശേഷ വിജ്ഞാനം. അതിനെ അഭിവ്യക്തി വിശേഷമെന്ന് പറയാം. അഗ്നിയെപ്പോലെ അഗ്നിയുടെ ഈ മേശയിലില്ലെന്ന് പറയാൻ കഴിയത്തില്ല, അഗ്നി ഇവിടെ ഉണ്ട്. കാരണം ഇത് പഞ്ചഭൂതാത്മകമാണ്, അഗ്നി ഇവിടെ ഉണ്ടായേ തീരും. പക്ഷെ അതിൽ ഒരു ഘർഷണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അഗ്നി അഭിവ്യക്തമാകുന്നു, പ്രകടമാകുന്നു. അതുപോലെ സർവവും ചൈതന്യവ്യാപ്തമാണ്, ചൈതന്യശൂന്യമായിട്ടൊന്നുമില്ല, കേവല ജഡം അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലും ഈ വാഗാദി പ്രാണൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ അന്ധകരണത്തിൽ ചൈതന്യ അഭിവ്യക്തി ഉണ്ടാകുന്നു, മനസ്സിൽ ചൈതന്യത്തിൻ്റെ അഭിവ്യക്തി ഉണ്ടാകുന്നു, പ്രാകട്യം വെളിപ്പെടൽ അതുണ്ടാകുന്നു. അതിനാണ് നമ്മൾ ജ്ഞാനബോധം എന്ന് പറയുന്നത്. അതിന് പറയും വിശേഷ വിജ്ഞാനം. എന്തുകൊണ്ട് അതിന് വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത്? സുഷുപ്തിയിൽ നിർവിശേഷ വിജ്ഞാനം, രണ്ടും തമ്മിൽ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി പറയാം. സുഷുപ്തിയിൽ നിർവിശേഷ വിജ്ഞാനമായതുകൊണ്ട് തന്നെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഇവിടെ എന്താണ്? അന്ധകരണഗത അഭിവ്യക്തി വിശേഷ വിജ്ഞാനം. ഇവിടെ ജ്ഞാനം പ്രകടമാകും. ജ്ഞാനം പ്രകടമായാലേ അവിടെ അറിയുന്നവൻ അറിവ്, അറിവിന്റെ വിഷയം, ഈ തരത്തിലെല്ലാം ഉള്ള പിരിവുകൾ ഉണ്ടാകത്തുള്ളു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉപാധി സ്വഭാവ ജനിതേന. ഇവിടെ പലതരത്തിലുള്ള ഉപാധി, ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഈ മനസ്സൊരുപാധിയാണ്, ഇന്ദ്രിയങ്ങൾ ഉപാധിയാണ്, ബാഹ്യമായ വിഷയങ്ങൾ ഒരു ഉപാധിയാണ്, ഇവിടെ പരസ്പര ബന്ധം ഉപാധികളാണ്. ഉപാധി സ്വഭാവ ജനത്തെ ഇതെല്ലാം കൂടി ചേരും. അഗ്നിയുടെ ഉണ്ടെങ്കിലും ഇതിലൊരു ഘർഷണം സംഭവിക്കണം, അല്ലെങ്കിൽ പുറമെ നിന്ന് അഗ്നിയുടെ സമ്പർക്കം സംഭവിക്കണം, അപ്പോൾ ഇവിടെ അഗ്നി പ്രകടമാകും. അല്ലെങ്കിൽ അഗ്നി അവിടെ അനഭിവ്യക്തമെന്ന് പറയാം. അതുപോലെ ചൈതന്യം അനഭിവ്യക്തമായിരിക്കുന്നു. അതിന് ചൈതന്യത്തിന്റെ സ്വരൂപമെന്ന് പറയാം. സുഷുപ്തിയിൽ അതാണ് സംഭവിക്കുന്നത്, അനഭിവ്യക്തമായിരിക്കുന്നു, സത്ത സാമാന്യമായിരിക്കുന്നു, അല്ലെങ്കിൽ തുരിയ രൂപത്തിലിരിക്കുന്നു. അവിടെ ഈ ഉപാധികളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല, അന്ധകരണമില്ല, ഇന്ദ്രിയങ്ങളില്ല, ബാഹ്യമായ വിഷയങ്ങളില്ല, ഇവയുടെ പരസ്പര ബന്ധമില്ല. ഇവന് ചൈതന്യം എങ്ങനെ പ്രകടമാകും? അവിടെ ബോധം പ്രകടമാകുന്നില്ല, ഇവിടെ പ്രകടമാകുന്നു. അപ്പൊ ഈ ബോധം ഇങ്ങനെ പ്രകടമായിരിക്കുമ്പോൾ സുഷുപ്തി സംഭവിക്കത്തില്ല. സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതും എല്ലാം ആ ഏകമായ സത്ത തന്നെ. ഏകനായ തുര്യൻ തന്നെയാണ്. എന്നാലും രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം നമ്മൾ പറയുന്നു, ആദായ വിജ്ഞാനം വാഗാധീന സുസ്വവിഷേകത സാമർത്ഥ്യം ഗ്രഹീത്വ ആദായ ഗ്രഹീത്വ. അപ്പോൾ ജീവൻ ഇവിടെ ഈ അഭിവ്യക്ത വിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു. താൻ തന്നെ പ്രകാശിപ്പിക്കുന്ന വിജ്ഞാനമുള്ളവനായിരിക്കുന്നു, അറിയുന്നവനായിരിക്കുന്നു എന്നർത്ഥം. അവൻ തൻ്റെ ഈ അറിവിനെല്ലാം ഉപസംഹരിച്ചിട്ട് സ്വസ്വവിഷേകത സാമർത്ഥ്യം, അതാത് ഇന്ദ്രിയങ്ങളിലുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ ബോധത്തെല്ലാം ഉപസംഹരിക്കുന്നു. അതാണ് ആ വിജ്ഞാനത്തെ ഗ്രഹിച്ചിട്ട് എന്ന് പറയുന്നത്. സുഷുപ്തിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയണം. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ജീവനും ഇതൊന്നും കൂടാതെ നിൽക്കാൻ കഴിയില്ല. ജീവനിന്റെ നിലനിൽപ്പ് തന്നെ ഇതെല്ലാം കൂടിച്ചേർന്നതാണ്. ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള പ്രകാശം, ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു സംഘാതമാണ് ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതില്ലെങ്കിൽ ജീവനുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഏഷ അന്തരം മധ്യ ഹൃദയ ഹൃദയ ആകാശി ആകാശബ്ദേന പരേവ ആത്മാവുച്ചേതേ. ഇവിടെ ബുദ്ധേരന്ധപ്രതീജു അന്യു നാർത്ഥ സംഭാവ്യതേ യഥ പറയുന്നു. ഈ ജാഗ്രതയിലെ ഈ ബോധം, ഈ ബോധത്തെ പിൻവലിച്ചു, ജാഗ്രത് ബോധത്തെ ജീവൻ ഉപസംഹരിച്ചു പിൻവലിച്ചു. എങ്ങനെ പിൻവലിക്കുന്നു? ഇത് കർണങ്ങളൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ, അത് ഘർഷണമില്ലെങ്കിൽ, അഗ്നിയുടെ സമ്പർക്കമില്ലെങ്കിൽ ഇവിടെ അഗ്നി കാണത്തില്ല. അതുപോലെ ഉപാധികൾ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ വെളിച്ചമില്ല, ആകാശമില്ല, പ്രകാശമില്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഉപസംഹരിക്കുന്നു എന്ന് പറയും. ഉപസംഹരിച്ചാൽ ഏതൊരു ഉപസംഹരിക്കും? ഈ പ്രകാശത്തിന്റെ അതിര് വരെ ഇതിനെ ഉപസംഹരിക്കാം. ഈ പ്രകാശം ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഏതൊരു ഇന്ധനത്തിൽ നിന്നാണോ അഗ്നി ജ്വലിക്കുന്നത്, അതുപോലെ ആ ജ്വലനത്തിന്റെ അതിര് ഏതാണ്? ആ ഇന്ധനമാണ്. അതുപോലെ ഇവിടെ എന്താണ്? ചിത് ഇന്ധനം, ചിത്, കേവലമായ ചിത്ത്. അതിൽ നിന്നാണ് ഈ പ്രകാശം ഉണ്ടാകുന്നത്, കേവല ചിത്ത്, തുര്യൻ എന്ന് പറയുന്നു. അതിനോട് പറഞ്ഞ ആകാശം എന്ന് പറയുന്നു. കാരണം അത് ബുദ്ധിയുടെ അതിരാണ്, ഈ പ്രകാശത്തിന്റെ അതിരാണ്. ആകാശത്തിന് പരേവ സ്വാത്മാവിനോട് പറഞ്ഞു നാർത്ഥ സംഭാവ്യതയെ. ഈ ബുദ്ധിയുടെ അവസാനം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ ഇതിൻ്റെ എല്ലാം അങ്ങേയറ്റം, ഇതെവിടെ നിന്ന് പ്രകടമായി, അതാണ് പ്രതീക്, പ്രതീകാത്മാവാണ്, അതാണ് സ്വരൂപം. ഇതിൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്നത്, ഈ അറിവിൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്നത്, ഉണ്ടായി മാറി മറയുന്ന ഈ അറിവിൻ്റെ സ്വരൂപമായിരിക്കുന്ന ആകാശം, അത് കേവലമായ ചിത്ത്, തുരിയൻ, സത്ത, സച്ചിദാനന്ദം എന്നെല്ലാം പറയും. പ്രത്യേകാത്മാ ആ പ്രത്യേകാത്മാവായി മാറുന്നു എന്നർത്ഥം. ഒരു വസ്തു ഇല്ലാതായി കഴിഞ്ഞാൽ അത് അതിന്റെ സ്വരൂപമായി മാറും. പാത്രം നശിച്ചു കഴിഞ്ഞാൽ മണ്ണായി മാറും. തരംഗങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ജലമായി മാറും. അതുപോലെ ഈ ചിത് പ്രകാശമായിരിക്കുന്ന ജാഗ്രത് ബോധം ഇത് ഉപസംഹരിച്ചാൽ, നശിച്ചാൽ അത് കേവല ചിത്തായിരിക്കും. അതിനിവിടെ പറഞ്ഞു ആകാശം. ഇതിനാകാശം എന്ന് പറയുന്ന ആകാശം എങ്ങനെയാണോ സർവത്തിനോട് കൊടുക്കുന്നത്, ആകാശം സർവത്തിന് സ്വരൂപമായിരിക്കുന്നത്, അതുപോലെ ഈ ചിത്തും സർവത്തിനും ഇടം കൊടുക്കുന്നതാണ്, സർവസ്വരൂപമായിരിക്കുന്നു. തസ്മിൻ സ്വ ആത്മന്യാകാശി അപ്പോൾ ഉറക്കം അവിടെയാണ് ശ്വേതി, അവിടെയാണ് താൻ ഉറങ്ങുന്നു എന്ന് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണെന്നാണ്. കാരണം ക്രിയാശബ്ദം ഉപയോഗിക്കുന്നു, ഉറങ്ങുന്നു, സ്വപിതി. അവിടെ ഒരു ക്രിയയില്ല, എന്നാലും ശബ്ദം കൊണ്ട് പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ കഴിയും. അവിടെ എല്ലാ ക്രിയകളും അവസാനിക്കുന്നു. ആ ചൈതന്യം, അത് ചൈതന്യം എന്ന് പ്രത്യേകം എടുക്കുന്നു. ഈ ബോധം, വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധം അതിനോട് ഏകീഭവിക്കുന്നു എന്നറിയും. ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിയുടെ ജ്വാല ആ അഗ്നിയോട് ഏകീഭവിക്കുന്നു എന്ന് പറയുന്നു. അവിടെ രണ്ടില്ല, അഗ്നിയും അതിൻ്റെ ജ്വാലയും ഒന്ന് രണ്ടില്ല. എന്നാലും നമുക്ക് പറയാം എന്താണോ ആ ജ്വാല അഗ്നിയോട് ഏകീഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രകാശം അഗ്നിയോട് ഏകീഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ സൃഷ്ടിയിൽ ആ പ്രകാശം അതിൻ്റെ സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു, പ്രകാശിക്കുന്നില്ല എന്നർത്ഥം. ജാഗ്രത്തിൽ പ്രകാശിക്കുന്നത് പോലെ അത് പ്രകാശിക്കുന്നില്ല, എന്നാൽ അത് നശിക്കുന്നു, ഇല്ലാകുന്നില്ല. പറഞ്ഞു നാശം എന്ന് പറഞ്ഞാൽ അത് പരിണാമമാണ്, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആണ് പറയുന്നത്. സ്വാഭാവിക അതതിൻ്റെ സ്വരൂപമാണ്, യഥാർത്ഥ രൂപമാണ്. അപ്പോൾ ഈ ജാഗ്രത്തിൻ്റെ യഥാർത്ഥ രൂപമാണ് സുഷുപ്തിയിൽ അവശേഷിക്കുന്നത്. ആ യഥാർത്ഥ രൂപം ജാഗ്രത്തിലുമുണ്ട്. എന്താ പ്രത്യേകത? അതാ പാരമാർത്ഥ്യമായി യാഥാർത്ഥ്യമായി ജാഗ്രതയിൽ അത് നിൽക്കാൻ കഴിയുന്നില്ല. ജാഗ്രതയിൽ അതിങ്ങനെ വിഷയോന്മുഖമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിൽ അങ്ങനെയല്ല, അതിൻ്റെ തനിമയിൽ നിജസ്വരൂപത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ ബോധത്തിന് പറയും, ഇത് വിഷയാവബോധം എന്ന് പറയും. സുഷുപ്തിയിലാണെങ്കിലും അത് സഹജാവബോധം, നിജബോധം. അതാണ് പറയുന്നത് സ്വാഭാവിക, അതിൻ്റെ സ്വരൂപത്തിൽ അതിൻ്റെ തനതായ മറ്റൊരു കലർപ്പുമില്ലാത്ത. ഇവിടുത്തെ കലർപ്പിനെ കുറിച്ചാണ് നേരെ മുമ്പ് ഒരു വാക്കിൽ പറഞ്ഞെന്താണ്, ഉപാധി സ്വഭാവ ജനതേന. ഉപാധികളുണ്ട്, ഇതെല്ലാം വരുന്നു. ഉപാധികളും പറയും പരമാർത്ഥമല്ല. കാരണം ആഭരണത്തിൽ, സ്വർണത്തിൽ ഉപാധികളാണ് ആഭരണമായി മാറിയത്. എന്താ ഉപാധി എന്ന് പറയുന്ന ആകൃതി തന്നെ, എന്താ അവിടെ വിശേഷിച്ചൊരാകൃതി ഉണ്ടോ? പരമാർത്ഥത്തിൽ അവിടെ ഒരു ആകൃതി ഉണ്ടോ? ഇല്ല. സ്വർണമല്ല മറ്റൊന്നും. എന്നാലും അതിന് ആഭരണം എന്നൊരു ഭാവം വരുന്നു. അങ്ങനെയൊരു ഭാവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെ ഈ സ്വരൂപസ്ഥിതി, നിജസ്ഥിതി, സഹജമായ അവബോധം സുഷുപ്തിയിൽ അതിൽ നിന്നും മാറ്റം വരുന്നു. അതിന് നമ്മൾ പറയുന്നു സംസാരം. സുഷുപ്തിയിൽ ആ സംസാരം അവസാനിക്കുന്നു, അവിടെ സംസാരമില്ല. അവിടെ പിന്നെ എന്താണ്? നിത്യമുക്തം. അതിനുൾപ്പെടുന്ന അസാംസാരിക ശേതി, ആ സാംസാരികമായ സ്ഥിതിയിൽ, സംസാരശൂന്യമായ, ബന്ധനശൂന്യമായ ഉറങ്ങുന്നു എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. പിന്നെ ആരാ അവിടെ ഉറങ്ങാൻ? ഉറങ്ങാൻ ആരുമില്ലല്ലോ. തൻ്റെ സ്വരൂപസ്ഥിതിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സ്വരൂപസ്ഥിതി, അതിനാണ് പറയുന്നത് ഉറക്കം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പ്രവർത്തിക്കൊന്നും ആരുമില്ല. എന്നാൽ കേവല ആകാശേവ, സാധാരണ ഈ ആകാശത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു എന്ന് പറയുന്നു. ആകാശ ശബ്ദങ്ങൾ, ആകാശ തദ്ലിംഗ ബ്രഹ്മസൂത്രത്തിൽ ഈ ആകാശ ശബ്ദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ഉറപ്പിക്കുന്നുണ്ടോ ആകാശം എന്നുള്ള ശബ്ദം കേട്ടതുകൊണ്ട് ഈ ഭൂതാകാശം ധരിച്ചു കളയുന്നു. നമ്മൾ ബാഹ്യമായി അനുഭവിക്കുന്ന ഈ ഭൂതാകാശം അങ്ങനെ ധരിക്കരുത്. ശ്രുത്യന്തര സാമർഥ്യ, ഇവിടെ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവ് തന്നെ, പരബ്രഹ്മം തന്നെ, സ്വസ്വരൂപം തന്നെ, തുരിയൻ തന്നെ. അത് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മറ്റ് ഭാഗങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുകൂടി ഒന്ന് താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറയുന്നു, സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സ്വം അപീതോ ഭവതി സതി സമ്പദ്യനവിദു സതി സമ്പദ്യാമഹേ. ഇതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇതി ഇവിടെ സമ്പന്നമായി തീരുന്നു. അത് സ്വാഭാവിക അസാംസാരിക എന്ന് പറയുമ്പോൾ എല്ലാം വന്നു അജീവൻ പൂർണ്ണമായ മുക്തിയെ പ്രാപിച്ചിരിക്കുന്നു. സുഷുപ്തിയിൽ ഒരു സംശയവും വേണ്ട. ബന്ധനം ജാഗ്രതയിലോ സുഷുപ്തിയിൽ മുക്തിയാണ് എന്നാണ്. അല്ലെങ്കിൽ അസാംസാരിക എന്നെങ്ങനെ പറയാൻ പറ്റും? സംസാരശൂന്യം എന്നെങ്ങനെ പറയാൻ പറ്റും? സ്വാഭാവികമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇല്ലേ? അതെന്നെ പറയുന്നു, ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം ഉസ്രജ്യ അവിശേഷി സ്വാഭാവിക ആത്മന്യവ കേവലേ വർത്തത ഇത്യഭിപ്രായ. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഭക്ഷ്യകാരം വ്യാഖ്യാനിക്കുകയാണ്. ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം, അതാണ് ജീവസ്വരൂപം. ഈ ജാഗ്രതയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവസ്വരൂപം എന്താണ്? ലിംഗ ഉപാധി സംബന്ധം കൊണ്ടുണ്ടായതാണ്. സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധി, ആ ഉപാധി സംബന്ധം കൊണ്ടുണ്ടായതാണ്. ആ ഉപാധിയോടുള്ള താതാത്മ്യം കൊണ്ടുണ്ടായതാണ്. അത് പലതരത്തിലും പറയും. അധ്യാസം എന്ന് ചിലടത്ത് പറയും, ഇപ്പം അത് ആ ചൈതന്യത്തിന്റെ പ്രതിബിംബം കൊണ്ടുണ്ടായതാണെന്ന് പറയും. ചിലടത്ത് പറയും അത് ഘടാകാശവും മടാകാശവും പോലെയാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ പറയും. ഇവിടെ ഭാഷകാരം പറയുന്നത് ലിംഗോപാധിയുമായിട്ടുള്ള ഒരു സംബന്ധം, നിർവചനീയമായ ഒരു താതാത്മ്യം, വിശദീകരിക്കാൻ വയ്യാത്ത, നിർവചിക്കാൻ കഴിയാത്ത താതാത്മ്യം. ഇങ്ങനെയാണ് ബ്രഹ്മസൂത്രത്തിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്, മിഥുനീകൃത്യ, ഒരു മിഥുനീകരണം. അതുകൊണ്ടാണെന്ന് പറയുന്ന വിശേഷാത്മസ്വരൂപം ഈ ജാഗ്രത അനുഭവം, അതാണ് വിശേഷാത്മസ്വരൂപം. ജീവാനുഭവം ഉസ്രജ്യ, ജീവഭാവത്തെ ഉപേക്ഷിക്കുന്നു. ആ താതാത്മ്യത്തിൽ നിന്നും സ്വയം വിടുതൽ നേടുന്നു. ആര്? പരമാത്മാവ്. പിന്നീട് എന്താണ് ശേഷിക്കുന്നത്? അവിശേഷ, അവിടെ യാതൊരു വിശേഷവുമില്ല, നിരുപാധികമെന്നൊന്നും പറഞ്ഞു സുഷുപ്തിയിൽ അതങ്ങനെ ശേഷിക്കുന്നു. എന്ന് സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതയിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇതിന്റെ ഗുണം. ആത്മതത്വത്തെ അറിയേണ്ടത് ജാഗ്രതയിൽ തന്നെ, സുഷുപ്തിയിലല്ല. കാരണം അവിടെ ലിംഗ ഉപാധി സംബന്ധമില്ല, അറിയുന്നതിന് വേണ്ട കർണങ്ങളില്ല, അറിയുന്നവനുമില്ല. അവിടെ അറിയേണ്ടതായ ഒരു കാര്യങ്ങളും അവിടെ തന്റെ മുമ്പിലില്ല. അതുകൊണ്ടല്ലേ പറയുന്നത് ആ വിശേഷാത്മസ്വരൂപം ഉസ്രജ്യ, ജീവഭാവം തന്നെ അവിടെ പോയി, കേവലമായ ആത്മഭാവം. അത് നമുക്ക് ജാഗ്രതയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അത് ഗാർഗ്യനം മനസ്സിലാക്കി കൊടുക്കുകയാണ് അജാതശത്രു. അതിന് ഭാഷകാരൻ വിശദീകരിക്കുകയാണ്. അത് അങ്ങനെയാ അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിന്റെ താല്പര്യം അതാണ്. അവിടെ നിർവിശേഷമായിരിക്കുന്നു. ഈ നിർവിശേഷമായ ഈ ഒരു സ്ഥിതി ചൂണ്ടിക്കാണിക്കാൻ വേറെ ഇടമില്ല. മറ്റൊരു സ്ഥലവും ചൂണ്ടിക്കാണിക്കാൻ കഴിയത്തില്ല. അദ്വൈതിക്ക് അദ്വൈതമാണിത്. എന്ന് പറയുന്നവർക്ക് വേറൊന്നും ചൂണ്ടിക്കാണിക്കാൻ വേറൊരു സ്ഥലമില്ല. വേറെ എന്ത് വന്നാലും എന്ത് വരും, അവിടെ ലിംഗ ഉപാധി സംബന്ധം വരും. സമാധി വരെയുള്ള കാര്യങ്ങൾ ഉപാധി സംബന്ധമുണ്ട്, മനസ്സിന്റെ സാന്നിധ്യമുണ്ട്. മനസ്സില്ലെങ്കിൽ പിന്നെ എന്തോന്ന് സമാധി, അല്ലെങ്കിൽ സമാധി ആത്മാവ് തന്നെയായിരിക്കണം. സമാധി ആത്മാവ് സ്വാഭാവികമായിട്ടുള്ള ഒരു കൃത്രിമില്ലാതെ സമാധിക്ക് കൃത്രിമമാണ്. ഒരുപാട് പരിശ്രമിച്ച് ഒരുപാട് അഭ്യാസം ചെയ്ത് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ്. ഇതങ്ങനെയല്ല, ആവശ്യമില്ലാത്തതെല്ലാം വിട്ട സ്വാഭാവികമായ ശുദ്ധമായ അവസ്ഥ. ശുദ്ധമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് കേവലേ. കേവലം എന്ന് വെച്ചാൽ ശുദ്ധം, ഏകമായത്, രണ്ടാമതൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവും, വലിയ പണ്ഡിതന്മാർക്കുണ്ട് ആ തെറ്റിദ്ധാരണ. എന്താണ് സ്വാഭാധികാരി സ്വാഭാവികത്വം അവിദ്യമാത്ര സമ്മിശ്രതത്വം സതിസമ്പദ്ധിനവിധം ഇത്യാദി ശ്രുതി ദ്രഷ്ടവ്യം. ഇവരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ്. ഇതിലൊരു ശരിയുണ്ട്, പക്ഷേ എവിടെയും ശരിയിലെത്താൻ പ്രയാസമാണ്. തെറ്റിലെത്തുന്നതാണ് എളുപ്പം, കാരണം നമ്മുടെ സംസ്കാരം എളുപ്പം അനുകൂലിക്കുന്ന അതിനെയാണ്. ഈ ശോഭപ്രകരണം സുഷുതിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് സ്വാഭാവികം ആത്മനിയേവ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ല, സ്വസ്വരൂപം മാത്രം. കേവലം എന്നൂടെ പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ സുഷുതിയിൽ ഇനി രണ്ടാമതൊന്നിനെ കൊണ്ടുവരാൻ പറ്റും? എന്തെങ്കിലും ഒന്നിന് ഒന്നുമില്ല, അത് സ്വസ്വരൂപത്തിൽ പ്രകാശിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. അതിന്റെ സ്വാഭാവിക അസാംസാരിക എല്ലാം പറഞ്ഞില്ലേ, കേവല ശബ്ദം കൊണ്ട് അത് തന്നെ പറയും. കേവലം എന്ന് പറഞ്ഞാൽ രണ്ട് കാണും, സ്വസ്വരൂപം ഇനി ഒരു സാധനം കൂടി അത് കാണുന്നു. എന്നാലും നമ്മൾ സാധാരണ സുഷിതത്തെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം എന്താണ്? ജാഗ്രതത്തിൽ സുഷിതത്തെ കുറിച്ച് നമുക്ക് അനുഭവമുണ്ട്. സുഷുപ്തിയിൽ സുഷുപ്തിയെ കുറിച്ചുള്ള ഒരു അനുഭവമില്ല. എന്തുകൊണ്ടില്ല? ലിംഗ ഉപാധി സംബന്ധമുള്ള വിശേഷ ജ്ഞാനങ്ങളൊന്നും അവിടെയില്ല. അനുഭവം എന്ന് പറയുന്നത് വിശേഷജ്ഞാനമാണ്. പുസ്തകത്തെ അറിയുന്നു, അല്ലെങ്കിൽ എന്നെ അറിയുന്നു, നിന്നെ അറിയുന്നു, ഇതെല്ലാം വിശേഷജ്ഞാനം. ഈ വിശേഷജ്ഞാനമുള്ളത് അവസ്ഥയാണ് നമ്മൾ ജാഗ്രത എന്ന് പറയുന്നത്. വേണമെങ്കിൽ സ്വപ്നമെന്നും പറയാം, ഇനി സമാധി എന്നും പറയാം. ഇവിടെയാണെങ്കിലോ നിർവിശേഷമാണ് എന്ന് പറഞ്ഞാൽ അവിടെ കേവലമായ സത്ത മാത്രം. ശൂന്യമല്ല, ജഡമല്ല, അതൊന്നുമല്ല, കേവല സത്ത മാത്രം, അല്ലെങ്കിൽ കേവലമായ ആ ചിത്ത്, അത് മാത്രം, കേവല ബോധം മാത്രം, ഒന്നിനെയും ഗ്രഹിക്കാതിരിക്കുന്ന ബോധം മാത്രം. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ മറ്റനുഭവങ്ങളില്ല. അറിയണമെങ്കിൽ അറിയുന്നവൻ വേണ്ടേ? അത് പോയെന്നാണ് ഇവിടെ പറയുന്നത്. ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം വിസൃജ്യ, അറിയുന്നവനെ അവിടെ പോയി, ഇല്ലാതായി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിയുന്നവനുണ്ട്, എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടുവരിക്കുന്നു. ഈ ബോധം അവിടെ ഇല്ല, കേവലമായ ബോധം മാത്രം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഉണർന്നിരുന്നേ നമുക്ക് ചിന്തിക്കാൻ കഴിയും, ഉറക്കത്തെക്കുറിച്ച് ഉറക്കത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഉണർന്നു നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഭവം എന്താ? ഒന്നും അറിഞ്ഞില്ല എന്നാ. ഒന്നും അറിയാത്ത ഒരവസ്ഥ. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് അതിന്റെ പരമാർത്ഥമായ അവസ്ഥ. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഈ അനുഭവത്തെ എല്ലാം നമ്മളവിടെ പാടെ നിഷേധിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിനെ അവശേഷിപ്പിക്കുന്നില്ല. ആ ഞാനവിടെ ഒന്നിനെ അറിഞ്ഞു, ഞാനവിടെ എന്തെങ്കിലും ഒന്നിനെ അറിഞ്ഞു എന്ന് പറയുന്നില്ല. മറിച്ച് ഈ അനുഭവങ്ങളെ പാടെ നിഷേധിക്കുന്നു, ഒന്നും അറിഞ്ഞില്ല. ഈ അറിവ് അവിടെ പ്രവർത്തിച്ചില്ല. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അവിടെ എന്തെങ്കിലും ഇല്ലായിരുന്നു എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഉറക്കത്തിൽ ഇന്ന സാധനം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വയ്യ, ഇന്നതില്ലായിരുന്നു എന്നും പറയാൻ വയ്യ. എന്തുകൊണ്ട്? ഉണ്ട് ഇല്ല ഈ രണ്ടനുഭവങ്ങളും അറിവുള്ളിടത്തേ ഉള്ളൂ. ഇവിടെ എനിക്ക് പറയാം പുസ്തകമുണ്ട്, പേന ഇല്ല പറയാം. എന്തുകൊണ്ട്? ഇവിടെ അറിവുള്ളത് കൊണ്ട് പറയാം. ഉറക്കത്തിൽ ഈ ഉണ്ട് ഇല്ല എന്നുള്ള ബോധമേ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഉറക്കത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ കഴിയില്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അറിവില്ലായിരുന്നു. ഈ ജാഗ്രത് ബോധം, അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ എന്താണ് വിജ്ഞാനം ആദായ ഗ്രഹീത്വ. ഈ ജാഗ്രതത്തിലെ ഈ വിജ്ഞാനത്തെ എടുത്തുകൊണ്ടാവും ജീവൻ. അവിടെ ഏകീഭവനം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊന്നും പറയാൻ മതി. ഉണ്ടെന്നും ഇല്ലെന്നും പറയാമെങ്കിൽ പിന്നെ താനുണ്ടായിരുന്നു പറയാൻ പറ്റും. അത് ഉണർന്നിട്ട് പറയുന്നുണ്ടല്ലോ താനവിടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് പറയേണ്ടി വരുന്നു? കാരണം തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ വയ്യും. താൻ തന്നെയാണ് സുഷുപ്തനായിരുന്നത്, താൻ തന്നെയാണ് ജാഗ്രതയിലേക്ക് വന്നത്. അവിടെ തന്റെ അസ്തിത്വത്തെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ജാഗ്രതയിൽ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാഹ്യമായ അസ്തിത്വങ്ങളൊന്നും അറിയാനും കഴിയുന്നില്ല. ബാഹ്യമായ ഒരു അസ്തിത്വത്തെയും അറിയാൻ കഴിയുന്നില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ രണ്ടു തരത്തിൽ. എന്നാൽ തന്നെ നിഷേധിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നു അവിടെ ഏകനായ കേവലനായ താൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ജാഗ്രതയിലിരുന്നു കൊണ്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ച് പരമാവധി മനസ്സിലാക്കാമെന്നുള്ളത് ഇത്തരത്തിലാണ്. എന്താണോ തന്റെ അസ്തിത്വം, തന്റെ ഉണ്മ, അത് തനിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അത് തനിക്ക് നാവില്ല എന്ന് പറയുന്ന പോലെ അത് താൻ ബോധശൂന്യനായിരുന്നു. നമുക്കങ്ങനെ പറയാം, താൻ ബോധശൂന്യനായിരുന്നു അവിടെ. അപ്പോഴും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആ വിശേഷിച്ച അസ്തിത്വം എന്താണ്? അത് ഈ ജാഗ്രതത്തിലെ ബോധത്തിന് ആധാരമായിരുന്നാണ് അസ്തിത്വം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് സുഖം, അതിനെ തന്നെയാണ് ആത്മാവ്, അത് തന്നെയാണ് സത്ത. ഇത്തരത്തിൽ ജാഗ്രതത്തിൽ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സുഷുപ്തിയിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നീ എവിടെ നിന്ന് വന്നു, വരുന്നതിന് മുമ്പ് നീ എന്തായിരുന്നു? അപ്പൊ തന്റെ സത്ത അനിഷേധ്യമാണ്. അതുകൊണ്ടാണ് അതിന് സച്ചിദാനന്ദം. സത്ത എന്ന് പറഞ്ഞാൽ തന്നെ അത് നിത്യമാണ്, താൻ നിത്യനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ആണ് സുഷുപ്തിയിലേക്ക് പോകുന്നത്. ജാഗ്രതത്തിൽ ഈ സത്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ്. വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തെ ആശ്രയിച്ചിട്ടാണ് സത്യം ഗ്രഹിക്കുന്നത്. സുഷുപ്തിയിൽ എന്താണ്? വിഷയത്തെ ഗ്രഹിക്കുന്ന ഈ ബോധത്തെ ആശ്രയിക്കാതെ തന്നെ സത്യയെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അന്യഥ അനുപത്യ, വേറെ നിവൃത്തിയില്ല, തന്നെ അംഗീകരിച്ചേ പറ്റും. ഉറക്കത്തിൽ തന്നെ നശിച്ചുപോയി എന്ന് പറയാൻ കഴിയുന്നില്ല. ആ സുഷുപ്തി, അതിനു മുമ്പുള്ള ജാഗ്രത, സുഷുപ്തി, ഈ പരമ്പരയെ പരസ്പരം ഇത് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നശിച്ചാൽ എങ്ങനെ ഈ ബന്ധനം ഉണ്ടാവും? സത്ത, ആ സത്തയാണ് ജാഗ്രത്തിൽ താനായിരിക്കുന്നത്, താൻ അറിയുന്ന വിഷയങ്ങളിലെല്ലാം അനുസ്യൂതമായിരിക്കുന്നത് എന്ന് ജാഗ്രത്തിൽ അതിനെ ബോധിക്കുന്നു. അത് ജാഗ്രത്തിലേ സംഭവിക്കത്തുള്ളൂ. ആത്മാവ് നിത്യമുക്തനാണെന്ന് പറയുന്നു. ആ നിത്യമുക്തി എവിടെ ബോധ്യപ്പെടും? സുഷുപ്തിയിലെ ബോധ്യപ്പെടും. അവിടെ അത് നിത്യമുക്തനായിരുന്നു നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ജാഗ്രതയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ തന്റെ സ്വരൂപം നിത്യമുക്തമാണ് എന്ന് ജാഗ്രതയിൽ ഗ്രഹിക്കണമെങ്കിൽ സുഷുപ്തിയുടെ സഹായം കൊണ്ടേ സാധ്യമാകും. താൻ നിത്യമുക്തനായിരുന്നിട്ടും ബന്ധനം അനുഭവപ്പെടുന്നു, അത് സുഷുപ്തിയിലെ കുഴപ്പമല്ല, ജാഗ്രതയിലെ പ്രശ്നമാണ്. സുഷുപ്തിയിൽ ആത്മാവല്ലാതെ മറ്റെന്തെങ്കിലും ഒന്നുകൂടി ഇരുന്നിട്ടല്ല, കാരണം സുഷുപ്തിയിൽ ആരും ബന്ധനം അനുഭവിച്ചില്ല, സുഷുപ്തിയിൽ ആരും മുക്തിയെ അനുഭവിച്ചില്ല. അനുഭവിക്കുന്നവനവിടെ ഇല്ലല്ലോ. ജാഗ്രതയിൽ രണ്ടും അനുഭവിക്കുന്നു, ബന്ധനവും അനുഭവിക്കുന്നു, മുക്തിയും അനുഭവിക്കുന്നു. അപ്പൊ പ്രശ്നങ്ങളെല്ലാം ഇവിടെയാണ്, ജാഗ്രതയിലാണ്. ജാഗ്രതയിലെ പ്രശ്നങ്ങൾക്ക് ജാഗ്രതയിൽ സമാധാനം വരണം. അതിനു വേണ്ടിയിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതാണ് ആ ചിന്ത കൊണ്ടുള്ള പ്രയോജനം. അവിടെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു അത് നിർവിശേഷമായിരുന്നു, സ്വാഭാവികമായിരുന്നു, ആത്മ സ്വസ്വരൂപമായിരുന്നു, കേവലമായിരുന്നു, അതാണ് തന്റെ വാസ്തവ സ്വരൂപം. സുഷുപ്തിയിൽ അവശേഷിച്ചത് ഇത് ജാഗ്രതയിലെ മനനത്തിന് ഉപകരിക്കും. എന്തിന്റെ മനനത്തിന്? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള മനനത്തിന്, ആത്മമനനത്തിന് ഉപകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ജാഗ്രതയിൽ ഈ പറയുന്നതുപോലെ ഇവിടെ എന്താണ്? സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി, ആ കേവലമായ സത്വമായിട്ട് സമ്പന്നനാകും, ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞു, ഒന്നായി തന്നെ തീരുന്നു. ഒന്നായി തീരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബന്ധനം അവസാനിച്ചു. പ്രാണബന്ധനം ഈ സൗമ്യ മനഃ, അവിടെ അതൊക്കെ ചർച്ച ചെയ്തതാണ്. അവിടെ മുക്തി തന്നെ സംഭവിച്ച, അവിടെ മുക്തി തന്നെയാണ്. ഈ അതല്ലേ പറഞ്ഞ അസാംസാരിക, സംസാരം അവിടെ ഇല്ല. ആ മുക്തി സംഭവിച്ചിട്ട് വീണ്ടും എങ്ങനെ ബന്ധനത്തിൽ വരുന്നു? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ വരണമെങ്കിൽ അതിനൊരു കാരണം കാണണമല്ലോ. മുക്തനായിട്ടും വീണ്ടും ബന്ധനത്തിലേക്ക് വരുന്നതിനൊരു കാരണം. തീർച്ചയായിട്ടും ഈ ബന്ധനത്തിൽ വരുന്നതിനൊരു കാരണം വേണം. എന്താ കാരണം പറയുന്നു? അത് അജ്ഞാനമാണ്. അത് ശരിയാണ്, അജ്ഞാനമാണ്. അജ്ഞാനം കൊണ്ടാണ് ആ മുക്തിയെ പ്രാപിച്ചിട്ടും സത്വമായി ഏകീഭവിച്ചിട്ടും ഇവിടെ വീണ്ടും ബന്ധനത്തിലേക്ക് വന്നത്. അപ്പോ ഇവിടെയാണ് അജ്ഞാനം. അതാണ് അടുത്ത ചോദ്യം വരുന്നത്. അജ്ഞാനം എവിടെയാണ്? എവിടെയാണോ അജ്ഞാനത്തെ അനുഭവിക്കുന്ന അവിടെ തന്നെ. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം എവിടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ എവിടെയാണോ പുസ്തകത്തെ അനുഭവിക്കുന്ന അവിടെ. അജ്ഞാനത്തെ ഇവിടെ അനുഭവിക്കുന്നു. ഇവിടെ ഈ ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ പറയുന്നു, എനിക്കറിയില്ല, നീ നിത്യമുക്തനാണ്, നിനക്കറിയാമോ എന്ന് ചോദിച്ചാൽ പറയും, എനിക്കറിയില്ല. അജ്ഞാന സ്വാനുഭവസിദ്ധമാണ്, തന്നെ കുറിച്ചുള്ള അജ്ഞാനം. നീ സച്ചിദാനന്ദ സ്വരൂപനാണ് ഗുരു പറയുന്നത്, നിനക്കറിയാമോ, എനിക്കറിയില്ല. അറിയില്ലായ്മ ഈ അറിവ് പ്രകാശിക്കുന്നിടത്താണ്. ഇവിടെ പറഞ്ഞല്ലോ, ലിംഗ ഉപാധി സംബന്ധമുള്ളിടത്താണ്. സുഷുതിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. സുഷുതിയിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഒരു അറിവുണ്ടായത് ജാഗ്രതയായി. സുഷുതിയിൽ അങ്ങനെ ഒന്നിനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞില്ല. അവിടെ പറഞ്ഞെന്താണ്? അത് കേവല സത്ത മാത്രമായിരിക്കുന്നു. ജാഗ്രതയിൽ അങ്ങനെ അല്ല. ഇവിടെ താൻ അറിവുള്ളവനായിരിക്കുന്നു, അറിവില്ലാത്തവനുമായിരിക്കുന്നു. പറയുന്നു നമ്മൾ സുഹൃത്തിയിലൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ശരിയാ. അത് സുഹൃത്തിയിൽ അറിഞ്ഞില്ലെന്ന് ജാഗ്രത പറയണം, സുഹൃത്തിയിലല്ല പറയുന്നത്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അനുഭവം ജാഗ്രതത്തിലാണ്, സുഷുതിയിലല്ല. സുഷുതിയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അത് പറയുന്നത്, സ്വാഭാവികം ഒരു തരത്തിലുള്ള അറിവും അവിടെ ശേഷിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ അറിവില്ലായ്മ എവിടെയാ ഉണ്ടായിരുന്നു? ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഷുതിയിലാണോ അറിവില്ലായ്മ ഉണ്ടായിരുന്നത്? ജാഗ്രതത്തിലാണോ? ജാഗ്രതത്തിലാണ് അറിവില്ലായ്മ. സുഷുതിയിലോ അവിടെ കേവലമായ സത്ത മാത്രം. കേവലമായ സത്ത മാത്രമായിരിക്കുമ്പോൾ രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല, ഒന്നിനെയും അറിയുന്നില്ല എന്ന് പറയുന്ന ഈ അനുഭവം അത് ജാഗ്രതത്തിലാണ്, സുഷുതിയിലല്ല. എന്തുകൊണ്ട് ഒന്നിനെയും അറിയുന്നില്ല എന്നുള്ള ഒരു അനുഭവത്തിന് ഈ കർണങ്ങളെല്ലാം വേണം, ഈ ജീവഭാവം വേണം, ഇതെല്ലാം വേണം. ഇതൊന്നും ഇല്ലാതിരിക്കുന്നിടത്ത് അങ്ങനെ ഒരു അറിവുണ്ടാവില്ല. പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് കേവലേ, കേവലമായ ആത്മാവ് ഒഴികെ ബാക്കി സർവത്തെയും നിഷേധിക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല. അറിവില്ലായ്മ ജാഗ്രതത്തിലാണ്, ജാഗ്രതത്തിലെ അനുഭവമാണ് അറിവില്ലായ്മ എന്ന് പറയുന്നത്, സുഷുതിയിലെ അനുഭവം. എന്തുകൊണ്ട്? അവിടെ അനുഭവമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവ്യവഹാര്യം. ഒരു തരത്തിലും അതിനെ വ്യവഹരിക്കാൻ സാധ്യമല്ല. ഇന്ന തരത്തിലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ കേവലമായ അത് മാത്രം. പിന്നെ ഈ അറിവില്ല, അജ്ഞാനം, അവിദ്യ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നുന്ന എന്തോ ഒരു വസ്തു, ഒരു പദാർത്ഥം. അത് ഇരുളെന്ന് പറയുമ്പോൾ എന്തോ ഒരു വസ്തു എന്ന് തോന്നുന്നത് പോലെയാണ്. ഇരുളെന്ന് പറഞ്ഞാൽ എന്താ വെളിച്ചമില്ല, അത്രയാണ്. എന്താ അവിടെ ഒരു വസ്തു ഉണ്ടായത്? ഘനമാനം കൊണ്ടുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥം അവിടെ ഉണ്ടോ? നീളവും വീതിയുള്ള ഒരു പദാർത്ഥമുണ്ടോ? വെയിറ്റുള്ള ഒരു സാധനമുണ്ടോ? ഒന്നുമില്ലല്ലോ, വെളിച്ചമില്ല. അതുപോലെ ഈ ലിംഗ ഉപാധി സംബന്ധകൃതമായ വിശേഷജ്ഞാനം ഇല്ല, അത്രയേ ഉള്ളൂ. അതിനെ ഇവിടെ നമ്മുടെ ഈ അറിവുള്ളിടത്താണ് ഭാവാഭാവങ്ങളെല്ലാം. ഒരു വസ്തുവിന്റെ ഉണ്മയെന്ന് നമ്മൾ പറയും അതിന്റെ ഭാവം, അതിന്റെ ഇല്ലായ്മയെ പറയും അഭാവം. ഇതെല്ലാം അറിവിനെ ഈ വിശേഷ അനുഭവത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഈ വിശേഷ അനുഭവം ഇല്ലാത്തടത്ത് പിന്നെ ഭാവാഭാവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ സുഷുതിയിലെ അറിവില്ലായ്മ എന്ന് പറയുന്നത് ജാഗ്രതയിലെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. സുഷുതി ഒരു തരത്തിലും വിവരിക്കാൻ പോയി. അതുകൊണ്ടാണ് ആത്മാവ് യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ എന്നെല്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അത് മുക്തമായി തന്നെ ഇരിക്കുന്നു. അത് വീണ്ടും ബന്ധനത്തിലേക്ക് വന്നു. അതാണ് ചോദ്യം, പ്രശ്നം. അങ്ങനെ സുഷുപ്തിയിൽ ആ ഏകീഭവനം സംഭവിച്ചു, അല്ലെങ്കിൽ കേവലമായിരുന്നു ആത്മാവ്, വീണ്ടും ജാഗ്രതയിൽ ബന്ധനം അനുഭവപ്പെടുന്ന എന്തുകൊണ്ട്? അതിന് നമ്മൾ സുഷുപ്തി വരെ പോകേണ്ട കാര്യമില്ല, ജാഗ്രതയിൽ തന്നെ ചിന്തിച്ചാൽ മതി. ജാഗ്രതയിലും ആത്മാവ് നിത്യമുക്തമാണ്, എന്നിട്ട് എന്തുകൊണ്ട് ബന്ധനം അനുഭവപ്പെടുന്നു? അതിന് സുഷുപ്തി വരെ എന്തിനു പോകണം? ജാഗ്രതയിൽ നിത്യമുക്തമായിരിക്കുന്നത് ഈ ജാഗ്രതയിൽ ബന്ധനം അനുഭവിക്കുന്നു. അപ്പൊ നിത്യമുക്തമായിരുന്നാലും ബന്ധനം അനുഭവിക്കാം. അപ്പൊ അതിന് സമാധാനം പറയും, എന്തുകൊണ്ടത് ബന്ധനം അനുഭവിക്കുന്നു? ഇവിടെ അജ്ഞാനം ഉള്ളതുകൊണ്ട്. തിരിച്ചു ചിന്തിക്കുക, സുഷുപ്തിയിൽ എന്തുകൊണ്ട് ബന്ധനം അനുഭവിക്കുന്നില്ല? ഈ ബന്ധനം അനുഭവിക്കുന്നതിന് എന്താണോ കാരണം, അതവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്പഷ്ടമല്ലേ. ജാഗ്രതയിൽ ആത്മാവ് നിത്യമുക്തമായിരിക്കുന്നു, സുഷുപ്തിയിലും സുഷുപ്തിയിലും എല്ലാം മുക്തമായിരിക്കുന്നു. പക്ഷെ ജാഗ്രതയിൽ ബന്ധനം അനുഭവിക്കുന്നു, ഞാൻ അജ്ഞനാണെന്ന് പറയുന്നു, താൻ സംസാരിയാണെന്ന് പറയുന്നു. എന്താ അതിന് കാരണം പറയുന്നു? അപ്പോൾ കാരണം ഇവിടെയാണ്, ഈ ജാഗ്രതയിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രശ്നമുള്ളിടത്താണ് പരിഹാരം ആവശ്യമായി വരുന്നത്, രോഗമുള്ളിടത്താണ് ചികിത്സയുടെ ആവശ്യം. ഈ ശരീരത്തിന് രോഗമാണെങ്കിൽ വേറൊരു ശരീരത്തെ ചികിത്സിച്ചിട്ട് കാര്യമുണ്ട് ഇല്ലല്ലോ. ഇവിടെ ബന്ധനം അനുഭവിക്കുന്നു അജ്ഞാനമുള്ളത്. അജ്ഞാനമില്ലാത്തവൻ പറയുന്നത് എന്താണ്? ഞാൻ നിത്യമുക്തനാണ്, ഞാൻ അസംസാരികനാണ്, ഞാൻ ആത്മസ്വരൂപനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, എന്നിൽ അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. നല്ല തത്വജ്ഞാനമൊന്നും ജ്ഞാനിയെന്നും എല്ലാം പറയുന്നു. ജാഗ്രത തിരിച്ച് ഈ ബന്ധനാനുഭവം കാരണം ഈ അജ്ഞാനമാണെങ്കിൽ, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമാണെങ്കിൽ, അജ്ഞാനമുള്ളിടത്ത് ബന്ധനം അനുഭവിക്കും. ആരെങ്കിലും സുഷുപ്തിയിൽ അതനുഭവിച്ചിട്ടുണ്ടോ? രണ്ടിടത്തും നിത്യമുക്തമാണ്. നിത്യമുക്തമായിരുന്നിട്ട് ഇവിടെ ബന്ധനത്തെ അനുഭവിക്കുന്നു. സുഷുപ്തിയിൽ ആരെങ്കിലും ബന്ധനത്തെ അനുഭവിക്കുന്നു? ഇല്ല. എന്തുകൊണ്ടില്ല? അതിന്റെ കാരണം അവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ബന്ധനം അനുഭവിച്ചു, ഇല്ലാത്തതുകൊണ്ട് അത് കേവലമായി നിത്യമുക്തമായി ഇരിക്കുന്നു. അവിടെ പറയുന്നതാണ് ഏതോ വാച്ചു നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. അസുഖത്തെ കുറിച്ച് പറയുമ്പോൾ ഇനി പറയും എന്താണ്? അവിടെ വേദങ്ങൾ കൂടി വേദമല്ലാതായി തീരുന്നു വെച്ചാൽ ഒരറിവും അവിടെ പ്രകാശിക്കുന്നില്ല, അവിടെ ഒരാത്മജ്ഞാനവുമില്ല. ആത്മജ്ഞാനം എവിടെ ആവശ്യമായിട്ട് വന്നത്? ഇരുളുള്ളിടത്താണ് വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നത്. ഇരുളയില്ലെങ്കിൽ പിന്നെ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട്? സൂര്യന് രണ്ടാമതൊരു പ്രകാശത്തിന്റെ ആവശ്യമുണ്ട്, അത് തേജസ്വരൂപമാണ്. അതുകൊണ്ട് അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ അജ്ഞാനമില്ല. ഇവിടെ അങ്ങനെയല്ല. ഈ ജാഗ്രതയിൽ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനം? സ്വസ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം. സ്വസ്വരൂപത്തെ കുറിച്ച് എങ്ങനെയുള്ള ജ്ഞാനം? തന്നിൽ ഒരവസ്ഥയിലും ബന്ധനം സംഭവിച്ചിട്ടില്ല, തന്നിൽ അജ്ഞാനാദി ദോഷങ്ങൾ ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല, അതാണ് പരമാർത്ഥത്തിൽ. അത് സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ജാഗ്രതത്തിലോ ഒരിടത്തുമില്ല. ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ല, ഇനി സുഷുപ്തിയിൽ അജ്ഞാനം ഇല്ലായിരുന്നു, ജാഗ്രതയിൽ അജ്ഞാനം ഉണ്ട് എന്നും പറയുന്നത്. ജാഗ്രതയിൽ താൻ അജ്ഞനാണെന്നൊരു അനുഭവമുണ്ട്, പക്ഷെ അത് പരമാർത്ഥമല്ലെന്നേ പറയുന്നു. പരമാർത്ഥം തന്റെ സ്വരൂപമാണ്, അത് നിത്യമുക്തമാണ്. മൂന്നവസ്ഥയിലും മൂന്ന് കാലത്തിലും അജ്ഞാനത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ജ്ഞാനത്തിന്റെ ആവശ്യം. സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, സ്വരൂപം താൻ നിത്യമുക്തനാണ് എന്നുള്ള ജ്ഞാനം. താൻ നിത്യമുക്തനാണ് എന്ന് ജാഗ്രത മനസ്സിലാക്കണമെങ്കിൽ ഉള്ള ഒരു ഉപായമായിട്ട് സുഷുപ്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. നിത്യമുക്തി എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ധാരണ മനസ്സിൽ വരണ്ടേ, എന്താ ഈ നിത്യമുക്തി? ഈ ജാഗ്രതയിലെ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ഈ അനുഭവങ്ങളെല്ലാം ഈ നിത്യമുക്തി എന്ന് പറയുന്ന ജ്ഞാനത്തിന് തടസ്സമാണ്. ഇവിടെ ആരാ നിത്യമുക്തി അനുഭവിക്കുന്നു? അനാത്മാവാണ് എന്ന് പറഞ്ഞാലും ഈ ശരീര ബന്ധം അത്ര വളരെ വലുതാണ്. ഈ ശരീര താതാത്മ്യം അത്ര ദൃഢമാണ്. സുഖദുഃഖാദി അനുഭവങ്ങൾ ദൃഢമാണ്. കാമക്രോധാദി വികാരങ്ങൾ ദൃഢമാണ്. ഇവിടെ താൻ അസംഗനാണെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഇതിനോടെല്ലാം സംഘത്തിലിരിക്കുകയും അസംഗനാണെന്ന് പറയുകയും ചെയ്താൽ, അപ്പോൾ താൻ അസംഗനായിരിക്കുന്ന ഒരു തലം തന്നിൽ തന്നെ ഉണ്ട് എന്ന് കാണിക്കണം. അതുകൊണ്ടാണ് അജാതശത്രു ഉദാർഗിനെ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ അടുത്ത് കൊണ്ടുപോയി വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു തലം സുഷുപ്തി മാത്രമേ ഉള്ളൂ, അവിടെ അസംഗനാണ്. അത് ജാഗ്രതയിൽ ചിന്തിച്ച് മനസ്സിലാകും. അപ്പൊ ജാഗ്രതയിൽ തനിക്ക് എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഈ ഭ്രാന്തി അത് മാറിക്കിട്ടും. കാരണം തന്നിൽ അങ്ങനെ ഒരു തകരാറുമില്ല, താനവിടെ നിത്യമുക്തൻ തന്നെയായിരുന്നു, കേവലം തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും തന്റെ സ്ഥിതി. എങ്ങനെയുള്ള സ്ഥിതി? പാരമാർത്ഥികമായ സ്ഥിതി. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? ആ തലത്തിൽ മൂന്ന് അവസ്ഥയിലും അജ്ഞാനത്തെ നിഷേധിക്കുന്നു. താൻ അജ്ഞാന വിനർമുക്തനാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഈ ബോധം ജാഗ്രതയിൽ താൻ അനുഭവിക്കുന്ന അജ്ഞാനത്തെ നിഷേധിക്കുന്നു. അജ്ഞാന നിഷേധം എന്ന് പറയുന്ന അതാണ്. എന്നാലും ഇവിടെ അനുഭവം ഉണ്ടല്ലോ. ശരി, സുഹൃത്തിൻ്റെ അനുഭവമില്ല സംബന്ധിച്ചു. അവിടെ കേവലമായ സത്ത മാത്രമാണ്. പക്ഷെ ഇവിടെ അനുഭവം ഉണ്ടല്ലോ, ഈ അനുഭവത്തെ നിഷേധിക്കുന്നില്ല, അദ്വൈതം നിഷേധിക്കുന്നില്ല. ഇവിടെ അനുഭവം ഉണ്ടെന്ന് അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ ജ്ഞാനത്തിന്റെ ആവശ്യം വന്നത്. ഇങ്ങനെ ഒരു അജ്ഞാനത്തിന്റെ അനുഭവം, ബന്ധനത്തിന്റെ അനുഭവം, സംസാരത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഈ ജ്ഞാനം കൊണ്ടെന്താ പ്രയോജനം? ആ ജ്ഞാനം ഈ അനുഭവം പരമാർത്ഥമല്ലെന്ന് ബോധിപ്പിക്കുന്നു. അതാണ് ജ്ഞാനത്തിന്റെ വിശേഷം. ഈ അനുഭവത്തെ ദൂരീകരിക്കുന്ന അങ്ങനെയാണ്. ഈ അനുഭവം പരമാർത്ഥമല്ല. പരമാർത്ഥം എന്താണ്? തത്വമസി, നീയാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുന്നു. ജാഗ്രതത്തിന് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് പ്രയാസമുള്ള കാര്യമുണ്ട്. കാരണം ഇവിടെ കൃത്രിമമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്താണോ തന്നെ വിപരീത ബുദ്ധി വന്നിരിക്കുന്നത്, അജ്ഞാനമെന്നോ അധ്യാസമെന്നോ അവിദ്യയെന്നോ മായയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നതാണ്. അത് വാസ്തവമല്ല. വാസ്തവം നിന്റെ സ്വരൂപമാണ്, സ്വാഭാവികമാണ്, കേവലമാണ് എന്നുള്ള ബോധം ജാഗ്രതയിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രുതി ഉപദേശിക്കുന്നു. അത് സുഷുപ്തിയിലൂടെ വ്യക്തമാക്കുന്നു. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ച് അതിനെ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ജാഗ്രതയിൽ ഉണ്ടാകുന്ന ഈ ധാരണ, അതിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അത് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനമാകും. അപ്പൊ എന്തുകൊണ്ട് വീണ്ടും വന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രണ്ടിനും ഒരു സമാധാനം തന്നെ. ഇത് മനസ്സിലാക്കാതെ സാധാരണ ആൾക്കാർ പറയും എന്താണ് സുഷുതിയിൽ അവിടെ ഏകീഭവനം സംഭവിച്ച് ശരിയാണ്, പക്ഷെ ജാഗ്രതയിൽ ബന്ധനം വരുന്നു. എന്തുകൊണ്ട് സുഷുതിയിൽ അങ്ങനെ ഏകീഭവനം സംഭവിച്ചെങ്കിലും അവിടെ മറ്റെന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ആ സാധനത്തിനോട് പറയുന്ന പേരാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. അവരുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുള്ള ഇതാണ് എന്താണ് അജ്ഞാനം അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒരു സാധനമാണ്, ഒരു വസ്തുവാണ്. അങ്ങനെ ഒരു സാധനം കൂടെ അവിടെ ഇരുന്ന് രണ്ട് സാധനം, ഒരാത്മാവും അതിൻ്റെ അടുത്ത് വേറെ സാധനം, അത് വീണ്ടും ഒന്ന് ശല്യം ചെയ്തു. അതുകൊണ്ടാണ് ഈ ബന്ധനം. അത് എന്താണ് അജ്ഞാനം എന്നുള്ളതിൻ്റെ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കൽപ്പിച്ചു പോകുന്നു. അതുകൊണ്ട് സ്വാഭാവികത്വം അവിദ്യ മാത്ര സമ്മിശ്രിതത്വം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണകൾ വരും. പിന്നെ സുഷുതിയിൽ പറയുകയാണ് അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവിദ്യ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നെങ്കിൽ പറയുന്നുണ്ടങ്ങനെ, അതിൻ്റെ താല്പര്യം എന്താണ്? അതിൻ്റെ താല്പര്യമാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞ ലിംഗ ഉപാധി സംബന്ധകൃതം വിശേഷാത്മസ്വരൂപം ഇല്ലായിരുന്നു എന്നുവെച്ചാൽ അവിടെ ഈ ബോധം ഉണ്ടായിരുന്നില്ല, ഈ ബോധമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെ കേവലമായ ആ സത്ത മാത്രമായിരുന്നു. ഈ ബോധമില്ലായിരുന്നു പറഞ്ഞാൽ രണ്ടാമതോടെ ഒന്നുണ്ട് എന്നർത്ഥം വരുമില്ല. രണ്ടാമത് അവിടെ ഒരു വസ്തു ഉണ്ട് എന്ന് വരുന്നില്ല, ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? കേവലമായ ആ സത്ത മാത്രം എന്നാണ്. അതെ, അതായത് അത് ശരിയാണ്. അതായത് നമ്മൾ ഇതിനെ ഗ്രഹിക്കുന്നു, മനനത്തിലൂടെ മനസ്സിലാക്കുന്നു ആത്മാവിന്റെ സ്വരൂപം എന്നതാണ്, അത് നിത്യമുക്തമാണ് എന്നാണ്. ഇവിടെ ചോദ്യത്തിന്റെ താല്പര്യം ഇതാണോ ജ്ഞാനമെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കിയത്. ആണ് ചോദ്യത്തിന്റെ താല്പര്യം. ഇത് ജ്ഞാനമാണ്, പക്ഷെ ഈ ജ്ഞാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഇതാണോ ജ്ഞാനമെന്ന് ജ്ഞാനിക്ക് സംശയം വരും? ഇല്ല. അപ്പൊ ഇതല്ല ഉദ്ദേശിക്കുന്നു. ഇപ്പോ താങ്കളുടെ വിവരണം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു, മനസ്സിലാക്കി. ഞാൻ ജ്ഞാനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു ജ്ഞാനത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? അതൊരു സംശയമുണ്ട്. എന്താ വീണ്ടും സംശയം വരുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു അജ്ഞാന സംശയ വിപരീയ ശൂന്യമായ ജ്ഞാനം. പിന്നെ ഇവിടെ ചോദ്യമില്ല. ആ സംശയം ദൂരീകരിക്ക, എന്തുകൊണ്ട് സംശയം ദൂരീകരിക്കുന്നില്ല എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നും. ഇതിൽ കൂടുതൽ ഇതിനെങ്ങനെ വിശദീകരിക്കുന്നു? കേട്ടു മനസ്സിലാകുന്ന ഒരാൾക്ക് ഇനി എങ്ങനെയാ സംശയം? ആ സംശയത്തെ കൃത്രിമമായി വലിച്ചുകൊണ്ട് വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? സംശയം പോയി. ഏത് വിഷയത്തെക്കുറിച്ചാണോ ഇവിടെ പറഞ്ഞത് ആ വിഷയത്തെക്കുറിച്ചുള്ള സംശയം പോയി. എന്നാലും വാശിയാണ് സംശയത്തെ കൊണ്ടുവരുന്നു. പിന്നെ വീണ്ടും ജ്ഞാനിയാവണമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. രണ്ടും കൂടെ നടക്കില്ല, അങ്ങനെ ഒന്നേ നടക്കും. ഒന്നുകിൽ സംശയത്തെ ഉപേക്ഷിക്കുക, ദൃഢബോധം എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ജ്ഞാനം തന്നെയെന്ന് സംശയം വരുന്നിടത്തോളം ഇത് ജ്ഞാനമല്ല, എന്തോ തകരാറുണ്ട്. ജ്ഞാനം, അനുഭവം, അനുഭൂതി എന്നെല്ലാം പറയുന്നതിലൂടെ അർത്ഥവ്യത്യാസമില്ല. ബോധം ആത്മസ്വരൂപത്തെ സംബന്ധിച്ച് ഇവിടെ ബോധിപ്പിക്കുന്ന അതിനെ ബോധമെന്നോ അനുഭവമെന്നോ ജ്ഞാനമെന്നോ അനുഭൂതിയെന്നോ ഏത് ശബ്ദത്തിനാണെങ്കിലും പറയാം. ജ്ഞാനം എന്ന് പറയുന്ന ഒന്നാണ്, അനുഭൂതി എന്ന് പറഞ്ഞാൽ പാലും തേനും ഒക്കെ ഒഴുകുന്ന വേറെ എന്തോ ഒരു സാധനമാണ്. ഇതൊന്നും അദ്വൈതത്തിലില്ല. മറ്റു ചില സമ്പ്രദായങ്ങളിൽ അതൊക്കെ പറയും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്. അദ്വൈതം അല്ലാത്ത ആത്മീയതയും ഉണ്ട്. അവിടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ഇവിടെ സംശയമില്ലാത്ത ജ്ഞാനം എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും അതാണ് ഈ അനുഭവം. ജ്ഞാനം സാധാരണ ഗുരു എന്ന് പറയുന്ന ആരെയാണ് ഗുരു എന്ന് പറയുന്നത്? അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്നത്. അങ്ങനെ ഒരുവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്നത്. ഉപദേശികൻ, ഉപദേശിക്കുന്നവൻ, തത്വത്തെ ഉപദേശിക്കുന്നവൻ. പക്ഷെ ആ ഉപദേശം കൊണ്ട് അവന്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായതിനെ പറ്റും. ഗുരുവിന്റെ ജ്ഞാനം കൊണ്ട് ശിഷ്യന്റെ അജ്ഞാനം നശിക്കുന്നു. ഗുരുവിന്റെ ജ്ഞാനത്തെ നമുക്ക് പറയാം ശിഷ്യനിലേക്ക് പകരുന്നു എന്ന് പറയാം. അതിന് ഗുരു യത്നിക്കുന്നു, ശിഷ്യനും യത്നിക്കുന്നു. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ഗുരുവിന്റെ ജോലി കഴിഞ്ഞു, ശിഷ്യനിലേക്ക് അത് പകർത്തി കൊടുക്കുകയാണ് ഗുരുവിന്റെ ജോലി. ശിഷ്യന്റെ അജ്ഞാനത്തെ ഗുരു നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഗുരു ശബ്ദത്തിന്റെ എന്നാ അർത്ഥം എന്താണ്? അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ, മുക്തിയെ ദാനം ചെയ്യുന്നവൻ എന്നൊക്കെ. ജ്ഞാനം എന്താ ചെയ്യുന്നത്? അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനത്തെ അനുഭവത്തെയും ഗുരു എന്ന് പറയും. അതുകൊണ്ട് അതിന്റെ ജോലി അതാണ്. മുഖ്യമായി അജ്ഞാനം നശിക്കുന്നത് ആത്മജ്ഞാനമാണ്, പരജ്ഞാനമല്ല. ആത്മജ്ഞാനം എന്ന് വെച്ചാൽ തന്നെക്കുറിച്ചുള്ള ജ്ഞാനം. പരജ്ഞാനം എന്ന് വെച്ചാൽ അന്യനിരിക്കുന്ന ജ്ഞാനം. ഗുരുജ്ഞാനിയാണ്, അതുകൊണ്ട് ശിഷ്യൻ മുക്തനാകാറുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ പണ്ട് ഏതോ ഋഷി ജ്ഞാനിയായപ്പോ എല്ലാവരും മുക്തരായി. അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഗുരു ജ്ഞാനിയായതുകൊണ്ട് ശിഷ്യൻ മുക്തനായെങ്കിൽ പിന്നെ ശിഷ്യൻ സാധനമൊന്നും ആവശ്യമില്ല. ഗുരു അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇപ്പൊ ഗുരു ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതുകൊണ്ട് പറയുന്നു, അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ജ്ഞാനം, അനുഭവം, അനുഭൂതി അതും അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പറയും ഗുരുവാണ് അനുഭവം, അനുഭവം തന്നെ ഗുരു എന്ന് പറയും. ഇവിടെ ആ ജ്ഞാനം എവിടെ, എങ്ങനെ, എപ്പോ സംഭവിക്കുന്നു, അതിനുള്ള ഉപായം എന്താണ് എന്നാണ് പറയുന്നത്. അതൊരാൾ സംശയരഹിതമായി ചോദിക്കുമ്പോൾ അവിടെ ആ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യങ്ങളൊന്നുമില്ല, ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകം പറയാൻ, മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അവിടെ ചോദ്യങ്ങൾ അവശേഷിക്കുന്നില്ല.